അഥ പ്രാഗ് ദിശീയ ദിശ പ്രാക് പ്രാഗ് ദിശ തത്ര ഭവ പ്രാഗ് ദിശീയ ദിശ പ്രാക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദിശബ്ദേഭ്യ സപ്തമി പഞ്ചമി പ്രഥമാഭ്യോ ദിഗ്ദേശകാലേഷു അഷ്ടാദി എന്ന് പറയുന്ന ഒരു സൂത്രം വരും. എന്നുവെച്ചാൽ ഇത് പഞ്ചേ മൂന്നേ ഒന്ന് ആ സൂത്രം എന്ന് പറയുന്ന ഒരു പത്തിരുപത്തഞ്ച് സൂത്രം കഴിയുമ്പോൾ വരും. ഇരുപത്തേഴോ മറ്റോ ആണ്. അതിനെയാണ് പ്രാഗ് ദിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സൂത്രത്തിന് മുമ്പ് വരെ ദിശ്ശബ്ദേഭ്യ ഇതിദേ പ്രാഗ് ഭക്ഷ്യമാണ പ്രത്യയാ വിഭക്തി സജ്ഞാഹ സ്യുഹോ. ഈ പറയുന്ന പത്തിരുപത്തഞ്ച് സൂത്രം വരെ വിധിക്കുന്ന എല്ലാ പ്രത്യയങ്ങൾക്കും വിഭക്തി സംജ്ഞ വിധിക്കുകയാണ് ഈ സൂത്രം. ഇനി വിധിക്കുന്ന തസിൽ വിധിക്കും, ത്രല് വിധിക്കും, ഹ്രല് വിധിക്കും, ധമു വിധിക്കും, ഇങ്ങനെ കുറേ പ്രത്യയങ്ങൾ വിധിക്കും. ഈ പ്രത്യയങ്ങൾക്കെല്ലാം വിഭക്തി സംജ്ഞ വരും. വിഭക്തി സംജ്ഞ വരുന്ന സൂത്രം നേരത്തെയും പഠിച്ചതാണ്. സ്വപ്പിനെന്തെങ്കിലും വിഭക്തി സംജ്ഞയുണ്ട്. ഇനിയിപ്പോൾ ഈ വിധിക്കുന്ന എല്ലാ പ്രത്യയങ്ങൾക്കും വിഭക്തി സംജ്ഞയുണ്ട്. അതിൻ്റെ പ്രയോജനവും വരും. സമർത്ഥാനം പ്രഥമാദ്വ എന്ന് പറയുന്നിടത്ത് വൃത്തി പറഞ്ഞു പ്രാഗ് ദിശയിലി ആവത്ത് എന്നുവെച്ചാൽ ഇതുവരെയുള്ളൂ. സമർത്ഥാനാം പ്രഥമ ഇതുവരെയുള്ളൂ, അതിനിങ്ങോട്ടില്ല. വാ എന്ന് പറയുന്ന അനുവർത്തിക്കും, അതുകൊണ്ട് വിഗ്രഹവാക്യം ഉണ്ടാവും, പ്രത്യാന്ത പദവും ഉണ്ടാവും. അപ്പോ എന്തുകൊണ്ട് അനുവർത്തിക്കുന്നില്ല? കാരണം ഇവിടെ അടുത്ത സൂത്രത്തിൽ കിം സർവനാമ ബഹുഭ്യാദ്വാദിഭ്യ നേരിട്ട് നിർദ്ദേശിക്കുകയാണ്. പിന്നെ പഞ്ചമ്യാത്തസിൽ സപ്തമ്യാത്തരൽ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് സമർത്ഥാനാം പ്രഥമാദ്വാദിന്റെ ആവശ്യമുണ്ട്. പിന്നെ സാമർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒന്നിൽ കൂടുതൽ പദങ്ങൾ വരുന്നിടത്താണ് സാമർഥ്യത്തിൻ്റെ ചിന്ത വരുന്നു. അവിടെ സാമർത്ഥ്യമുണ്ടോ, വെളിയിലേതെങ്കിലും ആയിട്ട് അന്വയമുണ്ടോ, ഇവിടെ എല്ലാം വരുന്ന ഒറ്റ പദത്തിൽ നിന്നാണ്. അപ്പം അതിനൊന്നും ആവശ്യം ഇവിടെ ഇല്ല. പ്രകൃതിയെ നേരിട്ട് നിർദ്ദേശിക്കുന്നു ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് വിഭക്തി അന്തത്തിൽ നിന്ന് വരണമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത സൂത്രം വരുന്നു കിം സർവനാമ ബഹുഭ്യോ അദ്വാദിഭ്യ കിം സർവനാമന ബഹുശബ്ദ ചേതി പ്രാഗ് ദിശോ അതിക്രിയതേ. ഒന്നാമത്തെ സൂത്രമാണ് നേരത്തെ വന്നത് പ്രാഗ് ദിശോ വിഭക്തി. ഇരുപത്തിയേഴാമത്തെ സൂത്രം വരെ വിധിക്കുന്ന എല്ലാ പ്രത്യയങ്ങൾക്കും വിഭക്തി സംജ്ഞയുണ്ട്. എന്നിട്ടിവിടെ എന്ത് ചെയ്യുന്നു? എവിടെ നിന്നാണ് പ്രത്യയം വരുന്നതെന്ന് ഇവിടെ പറയുന്നു. കിം സർവനാമം ബഹു അദ്വാദിഭ്യ. ഇവിടെ അദ്വാദിഭ്യ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ദ്വി അസ്മത് ഭൗതിക്യം. സർവനാമം എന്ന് പറഞ്ഞപ്പോ ദി ആദികളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അദ്യാദിഭ്യ. അപ്പൊ സർവനാമങ്ങളിൽ നിന്നെല്ലാം വരും, നദ്യ ആദികളിൽ നിന്ന് പ്രത്യയം വരത്തില്ല. ദിഗ്ദേശേഭ്യ വരെ ഇരുപത്തിയേഴാമത്തെ സൂത്രം വരെ വിധിക്കുന്ന പ്രത്യയങ്ങൾ, വിഭക്തി സംജ്ഞയുള്ള പ്രത്യയങ്ങൾ സർവനാമങ്ങളിൽ നിന്ന് വരും, ദ്യാദികളിൽ നിന്ന് വരത്തില്ല. എന്നുവെച്ചാൽ സർവനാമങ്ങളുടെ അവസാനത്തേണ് ദി, യുഷ്മത്, അസ്മത്, ഭവത് അഞ്ചെണ്ണം. അഞ്ചെണ്ണത്തിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞാൽ കിമ്മിൽ നിന്നും വരത്തില്ല. പക്ഷെ കിമ്മിൽ നിന്ന് വരണം, അതുകൊണ്ട് കിമ്മിനെ പ്രത്യയം പറഞ്ഞു. കിം കിമ്മിൽ നിന്നും വരും. അപ്പൊ നാലെണ്ണത്തിൽ നിന്ന് വരില്ല, സർവനാമങ്ങളിൽ നിന്നും വരും. സർവനാമങ്ങളിൽ ബഹുശബ്ദം വരുന്നില്ല, വരുന്നില്ല അവിടെ. അതുകൊണ്ട് ബഹുവിനെ കൂടെ ചേർത്ത്. ഇപ്പൊ സർവനാമങ്ങൾ എല്ലാത്തിൽ നിന്നും വരും, ബഹുശബ്ദത്തിൽ നിന്ന് വരും, കിം ശബ്ദത്തിൽ നിന്ന് വരും. എന്നാൽ സർവനാമങ്ങളിൽപ്പെട്ട നാലെണ്ണത്തിൽ നിന്ന് വരത്തില്ല. ഏതാണ് വരാത്തത്? ഇനി വിധിക്കുന്ന പ്രത്യയങ്ങൾ അത് വരത്തില്ല. ഈ പ്രകൃതികളിൽ നിന്നും ഇനി വിധിക്കുന്ന പ്രത്യയങ്ങൾ വരത്തില്ല. അത് തസ്സിൽ തുടങ്ങിയ പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. ഇവിടെ പ്രകൃതി നിർദ്ദേശിച്ചത് കൊണ്ട് സമർത്ഥാനം പ്രഥമത്തിന്റെ ആവശ്യമുണ്ട്. ഇത് പ്രാഗ്ദിശോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വിധിക്കുന്ന പ്രത്യയങ്ങൾ ദിഗ്ദേശ, നേരത്തെ പറഞ്ഞ ദിഗ്ദേശ കാലേഷു അസ്താദി വരെയുള്ള പ്രത്യയങ്ങളാണ്. അപ്പൊ ഇവിടെ അടുത്തൊരു സൂത്രം വരുന്നു, പഞ്ചമ്യ തസിൽ പഞ്ചമ്യന്തേഭ്യ കിമാദിഭ്യ തസിൽ വാസ്യ. ഇവിടെ വരുന്നതും സാധാരണ ധാരാളം പ്രയോഗത്തിരിക്കുന്നതാണ്. പൊതുവെ അർത്ഥബോധം തോന്നുന്ന ശബ്ദങ്ങളാണ്. എന്നാലും പ്രക്രിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഗ്രഹിക്കുന്നതെന്നൂടെ മനസ്സിലാക്കാം. പഞ്ചമ്യ തസ്സിൽ പഞ്ചമ്യന്ത ശബ്ദങ്ങളിൽ നിന്നെന്ത് വരും? തസ്സിൽ വരും. ഈ പറയുന്ന എല്ലാ ശബ്ദങ്ങളിൽ നിന്നും അതിൽ ബഹുശബ്ദത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ബഹുശബ്ദ സംഖ്യാവാചമാണെങ്കിലേ വരത്തുള്ളൂ. സംഖ്യാവാചമായിട്ട് എവിടെ വരുന്നത്? ബഹവഹ ബാലാഹ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ എന്താർത്ഥം? അനേക ബാലാഹ എന്നാണ്. സംഖ്യ പറയുകയാണ്. ഒന്നിൽ കൂടുതൽ ബാലന്മാരുണ്ടെന്നാണ് പറയുന്നത്. അനേക ബാല അവിടെ സംഖ്യാവാചകമാണ്. പിന്നെ ആ സംഖ്യ ദ്യോതിപ്പിക്കാതെ പ്രചുര പര്യായത്തിൽ പറയണം. എന്താണ് ബഹുധനം എന്ന് പറയുന്നു. അപ്പൊ ധാരാളം ധനം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ച്. ഒന്നിൽ കൂടുതൽ ധനമെന്നല്ല, ധനത്തിന്റെ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച്. ബഹു യശസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ആധിക്യ പ്രാചുര്യ അർത്ഥത്തിലാണ്. അവിടെയൊന്നും ഈ പറയുന്ന പ്രാഗ്ദിശ പ്രത്യയങ്ങൾ വരത്തില്ല. പഞ്ചമ്യന്തഭ്യ കിമാദിഭ്യ തസിൽ, പഞ്ചമ്യന്തമായ കിമാദി ശബ്ദങ്ങളിൽ നിന്ന് തസിൽ വരും. ഇപ്പൊ കിമാദികളിൽ നിന്നേ വരത്തുള്ളൂ, വേറെ ഒന്നിൽ നിന്ന് വരത്തില്ല. അത് പഞ്ചമ്യന്തത്തിൽ തന്നെ വരത്തുള്ളൂ. പറഞ്ഞു സമർത്ഥാനം പ്രണവായില വാ അനുവർത്തിക്കുന്നു, മറ്റൊന്നും അനുവർത്തിക്കുന്നില്ല. വാ എന്ന് അതുകൊണ്ട് പറഞ്ഞു വാസ്യ വികല്പമായിട്ട് വരുന്നു. ഇവിടെ വിഗ്രഹിക്കുന്നു കസ്മാത്. കസ്മാത് എങ്ങനെയാണ് വന്നത് നമുക്കറിയാം. ഏത് ശബ്ദത്തിൽ നിന്നാണ് വന്നത്? കിം ശബ്ദത്തിൽ നിന്ന്. എങ്ങനെ കസ്മാത് എന്ന് വന്നു? കിമഹക്ക വൃത്തി വൃത്തി വിഭക്തൗ വിഭക്തി പരമായിരിക്കും. കിമ്മിന് ക വരും. സ്മാത് വരാൻ വേണ്ടിയ സൂത്രമെന്ന് മസിങ്ങയോ സ്മാസ്മിനോ വളരെ എളുപ്പമാണ് കസ്മാത് എന്ന്. ഇപ്പൊ കസ്മാത് എന്ന് വിഗ്രഹിച്ചവ മനസ്സിലായത് കിം ശബ്ദത്തിൽ നിന്നാണ് വന്നതാണ്. ഇപ്പൊ കസ്മാത് എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പഞ്ചമ്യന്തമായ കിം ശബ്ദത്തിൽ നിന്ന് തസിൽ വരും. എന്ന് വെച്ചാൽ കിമ മസി തസ് എന്നിരിക്കും. തസിൽ തസ് ശേഷിക്കും. കിമ മസി തസ് അങ്ങനെ വരും. അതാണ് പഞ്ചമ്യ തസിൽ. പഞ്ചമ്യന്തേഭ്യ കിമാദിഭ്യ തസിൽ വാസ്യ. ഇപ്പൊ കിമ തസ് എന്നിരിക്കുന്നു എന്നാണ് ഞാൻ പ്രാതിപദ പ്രത്യേക പരശ പ്രാതിസഞ്ജമെന്ന് സുപ്പുലോപിച്ചു. സുപ്പ് എങ്ങനെയാ ലോപിക്കുന്നു? അതാണോ ലോപിക്കുന്നു? ആ സുബോധാതു പ്രാതിപദ്യ സുപ്പുലോപിച്ചു. കിമ തസ് എന്നിരിക്കുന്നു. അപ്പൊ പറയുന്നു കുത്തി തിഹോഹോ കിമ കു സ്യാത് താതോ ഹാതോ ജ വിഭക്തു പരത. കിമ്മിന് കൂ താതിയോ ഹാദിയോ ആയിട്ടുള്ള വിഭക്തി പരമരിക്കുമ്പോൾ സൂത്രത്തിൽ തി ഹോഹോ എന്ന് വെച്ചാൽ തിശ്ച ഹാണ്. തീലേകാര ഉച്ചാരണമാണത്. ശേഷിക്കുന്ന തു ഹ് ആണ്. യസ്മിൻ വിധി തദാതു അൽഗ്രഹണ പ്രകാരം വർണ്ണത്തെ ഗ്രഹിച്ചുകൊണ്ടുള്ള വിധിയാണെങ്കിൽ ആ വർണ്ണം ആദ്യമായിട്ടുള്ള എന്നുള്ള അർത്ഥം എടുക്കും. കേട്ടിട്ടുണ്ടോ യസ്മിൻ വിധി തദാതാവ് അൽഗ്രഹണെ? അതുകൊണ്ടാണ് പറഞ്ഞത് താദിയോ ഹാദിയോ ആയിട്ടുള്ള വിഭക്തി പരമായിരിക്കും. ഇവിടെ വിഭക്തി അധികാരമാണ്. അപ്പൊ ഇവിടെ എന്താണ് തസിൽ വിധിച്ചത്? കിമ്മിൽ നിന്നും താദിയായിട്ടുള്ള വിഭക്തിയാണ് പ്രാഗ്ദിശോ വിഭക്തി വിഭക്തി സഞ്ജീമെന്ന്. കിമ്മിനെന്തുവരും? കൂവരും. നമ്മൾ പഠിച്ചതനുസരിച്ച് കിമഹക്ക വിഭക്തി പരവിരിക്കുമ്പോൾ കിമ്മിനെന്തുവരും ക. പക്ഷെ ഇവിടെ പറഞ്ഞു താദിയോ ഹാദിയോ ആയിരുന്ന വിഭക്തി പരവിരുന്നു കഴിഞ്ഞാൽ കു വന്നിട്ട് കു തസ്. കസ്മാതെന്ന് വിഗ്രഹിച്ചപ്പോഴാണ് കുത്തസ് എന്ന് പറഞ്ഞു. അവ്യസഞ്ജ വരുന്ന സൂത്രം ഏത്? തദ്ദിദസ്റ്റ ആ സർവഭക്തി. അവിടെ പരിഗണന ചെയ്തു തസ്ലാദയ പ്രാക്പാശപഹ. ആ പരിഗണന ഈ തസിൽ വരുന്നുണ്ട്. അവ്യ പ്രകടനത്തിൽ നമ്മൾ പഠിച്ചതാണ്. പഞ്ചമ്യ തസിൽ തുടങ്ങി യാപ്പിയെ പാശപ്പ് വരെ വരുന്നല്ല. പവീസഞ്ജമൊന്ന് കൂത്തസ്, പ്രാതിസഞ്ജമൊന്ന് സു വന്നു കഴിഞ്ഞാൽ അവ്യാദാപ്സി പോഹ. കസ്മാത് കാഭ്യാം ബഹുവചനത്തിൽ കേഭ്യ എങ്ങനെ വിഗ്രഹിച്ചാലും എന്ത് വരുന്നു? കിമ ങസ് ഭ്യാം ബിസ് അല്ല ബ്യസ് എങ്ങനെ വിഗ്രഹിച്ചാലും എന്ത് വരുന്നു? കിമിന് കാരണം പഞ്ചമീനെ പറഞ്ഞോളൂ. പഞ്ചമീ വരുമ്പോൾ ഏകവനം ദ്വിവനം ഭുവനം മൂന്നിനും ചേർത്താ പറഞ്ഞു. അപ്പൊ പഞ്ചമിയിൽ ഏത് പരത്തിലിരുന്നാലും കൂവരും. സ്ത്രീലിംഗത്തിൽ എങ്ങനെയാ വരുന്നത്? കിമ്മിന്റെ പഞ്ചമിയില് കസ്യ സൂത്രം ഏതാ വന്നത്? അതിന് മുമ്പ് എന്ത് വന്നു? അത്രയും മതിയോ? അജാദ്യ സ്റ്റാപ്പ് വന്നു. കാന്നു വന്നു. അപ്പോഴാണ് പറഞ്ഞത് സർവനാമിന് സ്യാട് ഹർസ്വശ്ശ പൂർവത്തിന് ഹർസ്വം വന്ന് സ്യായും വന്ന് കസ്യാഹ കയോഹോ ബാക്കി കേശാന്നോ കാസാന്നോ കാസാം കസ്യാഹ കയോഹോ കാസാം ആ പഞ്ചമി കസ്യാഹ കയോഹോ കസ്യാഹ കസ്യാഹ കാഭ്യാം കാഭിഹി കാഭ്യ കസ്യാഹ കാഭ്യാം കാഭ്യ പഞ്ചമി. അപ്പൊ ഇവിടെയും എന്തുവരുന്നു? കാ പരത്തിൽ എന്തിരിക്കുന്നു? മസി ബ്യാം ബസിരിക്കുന്നു. തസിൽ വന്നു കഴിഞ്ഞാ തസിലാദിഷു അകൃത്വസുജ എന്നൊരു സൂത്രമുണ്ട്. തസിലാദി തുടങ്ങി സംഖ്യായാഹ ക്രിയാഭ്യാ വൃത്തിഗണനെ കൃത്വസിച്ച് എന്നുള്ളൊരു സൂത്രപ്രകാരം കൃത്വസിച്ച് വിധിക്കും. അതുവരെ നിശ്ചയവിടുമ്പോൾ അങ്ങോട്ട് എല്ലാം പരവിരിക്കുമ്പം പൂർവത്തില് പുമ്മത് ഭാവം വരും. ഇപ്പൊ ശ്രീലിംഗത്തിലായാലും എന്ത് തന്നെ വരും? കൂവന്നെ വരും. കായ്ക്ക് പുമ്മത് ഭാവം വരും. അപ്പോ കിം വന്നിട്ട് കുത്തഹാന്ന് തന്നെ വരും. അപ്പോ കസ്മാത് കയോഹോ കേഭ്യ അല്ല കസ്മാത് കാഭ്യാം കേഭ്യ അങ്ങനെ വിചാരിച്ചാലും കസ്യാഹ കാഭ്യാം കാഭ്യ എങ്ങനെ വിഗ്രഹിച്ചാലും എന്തോരും കുത്ത. പഞ്ചമി എന്ന് പറഞ്ഞിരിക്കുന്നുള്ള പുല്ലിംഗമാകാം ശ്രീലിംഗമാകാം നമസ്കലിംഗമാകാം വ്യത്യാസമൊന്നുമില്ല. ഏകോപനമായും ദുവനാം ഭുവനമാകാം എങ്ങനെയാണോ വിഗ്രഹിക്കാം. നമസ്കത്തിൽ വ്യത്യാസമില്ലല്ലോ. പുമ്പത് ഭാവം നമസ്വഭാവം എന്നൊരു ഭാവം ഇല്ലല്ലോ. നമസ്കത്തിൽ കിം ശബ്ദമാണല്ലോ. അവിടെ രൂപ വ്യത്യാസമുണ്ടോ? അതേ തന്നെ. ഏതായാലും വ്യത്യാസമില്ല. ശ്രീലിംഗത്തിൽ മാത്രമേ ടാബന്ധം വന്നുള്ളൂ. ശ്രീലിംഗത്തിൽ ടാബന്ധം വരുന്നു. പുല്ലിംഗത്തിൽ നവസലിംഗത്തിൽ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ടത് പറയേണ്ട അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കുത്തഹ എന്ന് വരും. നവസലിംഗത്തിൽ പഞ്ചമി എങ്ങനെയാ രൂപം? അസ്മാത് കാവ്യം. എന്താ വ്യത്യാസം? കിംശബ്ദത്തിൽ. പക്ഷെ ഇവിടെ കായി മാറി അജാദ്യ ദഷ്ടാപ്പ് വന്നിട്ട് വന്നല്ലോ എവിടെയായാലും പിന്നെ ടാപ്പ് വരുന്നു തന്നെ ഉള്ളു. അവിടെ പുല്ലിംഗത്തിലും നമസ്കാരത്തിലും കിമക്കാവുന്നില്ലേ? പിന്നെന്താ വ്യത്യാസം? കുതഹ കസ്മ അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രഥമ ദ്വിതീയകളിലാണെങ്കിലും അങ്ങനെ അത് പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ് ഭാഷ്യത പുസ്തകം വന്നിട്ട് തൃതീയാദിഷു ഭാഷ്യത പുസ്തകം പുമ്മത് ഗാലവസ്യ പുമ്മത്താവും അങ്ങനെ വരും. അല്ലാതെ നമസ്കാരം വന്നിട്ട് കാര്യം, കാരണം നമസ്കാരത്തിൽ രൂപ വ്യത്യാസം വരുന്നില്ലല്ലോ. അടുത്ത ഇതം ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? തസില് വരുന്നു. പഞ്ചമ്യ തസില്. ഇതം ശബ്ദത്തിന്റെ പഞ്ചമ്യയുടെ രൂപം എങ്ങനെയാണ്? അസ്മാദ്, അസ്മാദാഭ്യാം. അസ്മാദ് എന്നിടത്ത് എങ്ങനെ വന്നു? ഇതം ശബ്ദത്തിന്റെ അസ്മാദ് വന്നപ്പോ അവിടെ സൂത്രം വന്നത് ഹലിലോഭ തദാദിനാഹ അതുകൊണ്ട് വന്നു ഇദ്ധ വന്നു ഹലിലോഭ ഇദ്ധിലോപിച്ച് ആ പരത്തില് സിംഗിഹോ സ്മാസ്മിനോ അസ്മാദ് എന്ന് വന്നു. തദാദിനാഹ വന്നു അതുകൊണ്ട് വന്നു ഇദ്ധ ഇദ് ഭാഗം ലോപിച്ച് ഹലിലോഭ ആ വിഭക്തി പരമായിരിക്കുമ്പോൾ പോലെ സുപ്പ് വരെയുള്ള വ്യക്തി പറയുമ്പോൾ എന്ത് വരുന്നു? ആബി ഹലാദ് പൂർവ്വത്തിൽ ഇദ് ലോപിച്ചു ആ സ്മാദ് അസ്മാദ്. അപ്പൊ അസ്മാദ് എന്ന് വിഗ്രഹിക്കുമ്പം അതറിയണം. അസ്മാദ് എന്ന് വിഗ്രഹിച്ചാൽ ഏതിൽ നിന്നാ വന്നറിയണം, എന്നാലേ ഈ സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഇത് ശബ്ദത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ഇതമിൽ നിന്ന് തസില് വന്നു. തസിലിൽ ലകാരി ഇത്ത് ഇകാര ഉച്ചാരണം അടുത്ത ശേഷിക്കുന്ന തസ്. അപ്പൊ ഈ ഏത് ശബ്ദമെന്നാ പറഞ്ഞത്? ഇതം. ശരിയാണ്. ഇതം പരത്തിൽ എന്തിരിക്കുന്നു? നസിരിക്കുന്നു. തസ്സിരിക്കുന്നു. ഇതമ അടുത്ത സൂത്രം നിന്നു ഇതമ ഇഷ് പ്രാഗ്ദിശിയെ പരെ. കേവലം തസ്സിന് വേണ്ടിയിട്ടല്ല, പ്രാഗ്ദിശോ വിഭക്തി. 27-ാമത്തെ സൂത്രം വരെ വിരിക്കുന്ന പ്രത്യയങ്ങൾ പരമരിക്കുമ്പോഴെല്ലാം എന്ത് വരും? ഇതമിന് ഇശ് വരും. അപ്പൊ ഇതമിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ഇഷ് ചിത്താണ്. അതുകൊണ്ട് എന്ത് വരുന്നു? അനേകാൽ ചിത്ത് സർവസ്യ. അപ്പൊ ഇതം മുഴുവൻ പോയിട്ട് എന്ത് വരും? ഈ പരത്തിൽ എന്തിരിക്കുന്നു? പിന്നെ അതെന്താണ് അതിന്റെ വൃത്തി? വൃത്തി എന്താണോ നിസുക്കോ തദ്ദേശയുടെ വൃത്തി തദ്ധിതവർജ പ്രത്യാദ്യ ദശക്കവർഗ ഇതവസിക്കുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അലന്ത്യം പ്രകാരം നിസ്സഞ്ജ വരുന്നതിന് എന്താ അവൾ വരുന്നു? ഈ തസ് സുപ്പ് ലോപിച്ചു ഈ തസ് പ്രാദീസഞ്ജ സ്വദുത്പത്തി എന്നാണ് തദ്ദേശ സർവവിഭക്തി അഭ്യസഞ്ജ അഭ്യാദാസ്വ സുപ്പിൻ ലോപം ഋത്വവിസർഗം ഇത അസ്മാത് ഇത. ഇവിടെ അങ്ങനെ തന്നെ പഞ്ചമ്യ തസിലെന്ന് പറഞ്ഞുകൊണ്ട് അസ്മാദ് ആഭ്യാം ഏഭ്യ പിന്നെ അസ്യാഹ ആഭ്യാം ആഭ്യ എങ്ങനെ വിഗ്രഹിച്ചാലും ശരി രൂപം വരുന്ന എന്തായിരിക്കും? ഇതഹ എന്നായിരിക്കും. അപ്പോൾ ഇതഹ എന്നുള്ള ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അസ്മാദെന്ന് വിഗ്രഹിക്കണമെങ്കിൽ അസ്മാദും ഇതഹയും ഏ ശബ്ദത്തിൽ നിന്ന് വന്നു? ഇതമെന്ന് മനസ്സിലാക്കും. അതാണ് ഇതിന്റെ പ്രയോഗം. പിന്നെ കുത്തിഹോഹോ എന്ന് പറയുന്നിടത്ത് ഒരു കാര്യം നിങ്ങളാരും ചോദിച്ചില്ല, ഞാൻ പറയാനും വിട്ടുപോയി. ഓർമ്മ ഒന്നുകൊണ്ട് പറയുന്നു, ഇവിടെ താതിപ്രത്യം പരവരിക്കുമ്പോഴാണ് കുതഹ വന്നത്. അപ്പോൾ സംശയം വരും, ഹാദിപ്രത്യം പരവരിക്കുമ്പോഴോ എങ്ങനെ വരും? കുഹ എന്ന് വരും. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ വൈയാകരണന്മാരാരും പഠിച്ചിട്ടില്ല. കാരണം അത് വേദത്തിലാണ്. വാഹഛന്ദസി എന്ന് പറയുന്ന ഒരു സൂത്രമാണ്, വികല്പമായിട്ട് ഹാ വിധിക്കുന്നു. ഇപ്പൊ കുത്ര കുഹ അങ്ങനെ പ്രയോഗിക്കും. അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. കുഹക കാപ്പട്ടി എങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. അതുണ്ട്, കള്ളസന്യാസി അതുണ്ട്. ഇപ്പൊ എന്താ പെട്ടെന്ന് കള്ളസന്യാസിയെ കുറിച്ച് ഓർമ്മ? നല്ല കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഹധാതു ഉണ്ട്, കുഹധാതു. അർത്ഥം ഇത് തന്നെ. കുതഹ എന്ന് വെച്ചാൽ കസ്മാത്, ഇതഹ എന്ന് പറഞ്ഞാൽ അസ്മാത്. കുതഹ ഗച്ഛതി അതഹ പറയാ അസ്മാത് കാരണാത് ഏവന്ന. പിന്നെ വേറെ ഏത്? എങ്ങനെ? ഏത്? അല്ല, അത് അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു. അസ്മാത് എന്ന് വിഗ്രഹിക്കുന്നു. ഏതസ്മാത് അത, ഏതസ്മാത് എന്ന് വിഗ്രഹിക്കുന്നു. ഏതസ്മാത് എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അതഹ എന്ന് വരുന്നു. അസ്മാത് എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതാ, രണ്ടും തമ്മിലൊരു പൊരുത്തമില്ല. അസ്മാത് എന്ന് വിഗ്രഹിക്കുന്നു, അതഹ എന്ന് വന്നെങ്കിൽ കുറച്ചുകൂടെ യോജിപ്പ് വന്നാണ്. അസ്മാത് എന്ന് വിഗ്രഹിച്ചിട്ട് അതഹ എന്ന് വന്നു. ഇത് അസ്മാത് എന്ന് വിഗ്രഹിച്ചപ്പം ഇതഹ എന്ന്, ഏതസ്മാത് എന്ന് വിഗ്രഹിച്ചപ്പോ അതഹ എന്ന് വന്നു. അവിടെ ഒക്കെ ഒരു പൊരുത്തക്കേടുണ്ട്. ഏതസ്മാത് എന്ന് വിചാരിക്കുമ്പോൾ എന്ത് വരുന്നു? പഞ്ചമ്യ തത്സല വരുന്ന ഏത് ശബ്ദത്തിന്? ഏത് ശബ്ദത്തിന്? ഏതസ്മാത് എന്ന് ഏത് ശബ്ദത്തിലെ സൂത്രം വന്നവിടെ? ഏത് ശബ്ദത്തില്? തദാദിനാഹ അതുഗുണെ വന്നു. ഏതസ്മാത് അത്രയേ ഉള്ളൂ. ഏതസ്മാത് കൂടുതലൊന്നുമില്ല. അപ്പോ ഏതസ്മാത് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതത് പരത്തിൽ എന്തിരിക്കുന്നു? തസ് ങസി തസ് അതൊക്കെ പഴയതുപോലെ തന്നെ സുപ്പ് ലോപിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഏതത് തസ് ഇവിടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സൂത്രം വരുന്നു അൻ. ഏതത് അൻ സ്യാത് പ്രാഗ്ദിശിയേ. ഈ ഗീതാപുരസ്കാരൻ നിർത്തി കഴിയുന്നതും കുറച്ച്, എത്രയും ചുരുക്കി എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ അത് മുഴുവൻ അങ്ങ് എഴുതി എന്താ നഷ്ടം വരുന്നത്? ഏതത് അൻ സ്യാത് പ്രാഗ്ദിശിയേ അതെഴുതത്തില്ല. എല്ലായിടത്തും കഴിയുന്നതും വൃത്തി എഴുതാതിരിക്കാം. എന്തോ ലാഭം പോലെയാണ്. അപ്പൊ എന്ത് വരുന്നു? ഏതത്തിന് അന്ന് വരുന്നു. ഇവിടെ അന്നെന്ന് പറയുമ്പോൾ അന്നിന്റെ നഗാരത്തിന് ഹലന്ത്യം പ്രകാരം ഇസഞ്ഞ് ഒന്ന് ലോപിക്കണം. പക്ഷെ ലോപിക്കത്തില്ല. എന്തുകൊണ്ട്? നവിഭക്തോ തുസ്മാഹ. വിഭക്തിയില്ല തവർഗത്തിന് ഇസഞ്ഞയില്ല, ലോപം വരത്തില്ല. ശരിയാണല്ലോ. വിഭക്തി സഞ്ജ ഉണ്ടല്ലോ, ഉണ്ടാ? ഇല്ല. എന്തുകൊണ്ട്? ഇത് ആദേശമാണ് വിധിക്കുന്നു. ഇത് അന്നെന്ന് പറയുന്ന ഒരു ആദേശമാണ്. വിഭക്തി ഏതിന്? ഇവിടെ വിധിക്കുന്ന പ്രത്യയങ്ങൾക്കാണ്. അതെ, തസ്ലാദി പ്രത്യയങ്ങൾക്കാണ് വിഭക്തി സഞ്ജ. ഇത് ആദേശമാണ്. അല്ല, ഇനി ഇതിനെയും എന്താണ് ആദേശരൂപത്തിലുള്ള പ്രത്യയം എന്ന് പറഞ്ഞാൽ പ്രത്യേക പരസ്യവർണം. അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ചിന്തിക്കാതിരിക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അന്ന് അന്നിന് നകാരത്തിന് ഇസഞ്ജയില്ല, പ്രയോജനാഭാവമാണ്. ഇസഞ്ജ വിധിച്ചുകൊണ്ടുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല, അതുകൊണ്ട് പ്രയോജനാഭാവം ഇസഞ്ജയില്ല. ഇസഞ്ജയില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? സർവാദേശം വരുന്നു. ഏത ശബ്ദത്തിന് അനേകാശ സർവസ്യ സർവാദേശം ഒന്നും അന്ന് പരത്തിൽ എന്ത് വരുന്നു? തസ് പദസഞ്ജയുള്ളതുകൊണ്ട് നലോക പ്രാതിപന്ധ്യ നകാരം ലഭിച്ചപ്പോ അതസ് അതസ് അതസ് എന്ന് വരും. അപ്പൊ ഏതസ്മാത് ഏതാഭ്യാം ഏതേഭ്യാ പിന്നെ ഏതസ്യാഹ ഏതാഭ്യാം ഏതാഭ്യാ എങ്ങനെ വിഗ്രഹിച്ചാലും പൂർവത്തിൽ സ്ത്രീലിംഗമാണെങ്കിൽ പ്രാതിപദികം നേരത്തെ പറഞ്ഞ സൂത്രപ്രകാരം പുമ്മത്തുമ്പരേ സൂത്രമാണ് തസ്ലാദിഷു അകൃത്വസ്ഥിത. അത് ധാരാളം സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു സൂത്രമാണ്. ലോസിദ്ധാന്തോഗതി വരാൻ വഴിയില്ല. പ്രകാരം പുമ്മദ്ഭാവം വന്നിട്ട് എന്തുവരും? ഏത് ശബ്ദത്തിന് തന്നെ എന്ത് വരുന്നു? അൻ വരുന്നു, നകാരം ലോപിക്കുന്നു. അതഹ ഏതസ്മാത് അതഹ ഇത് കാണുമ്പോൾ നോക്കുന്നു ഇവിടെ വിഗ്രഹങ്ങളുടെ അസ്മാദാണ്. മനസ്സിലായോ? എനിക്കിപ്പോഴിത് തെറ്റിപ്പോവും. അതാ കാണുമ്പോൾ തോന്നുന്നു അസ്മാദെന്ന് വിഗ്രഹിക്കണമെന്ന് തോന്നിപ്പോവും. ഒരു തോന്നൽ എന്താണെന്ന് അറിയത്തില്ല. അതഹ എന്ന് കണ്ട അസ്മാദെന്ന് വിഗ്രഹിക്കണമെന്ന് തോന്നുന്നു. ആ ആദ്യം ഉള്ളതുകൊണ്ടായിരിക്കും. ഏതസ്മാദാണ് ഈ സംഗതി എന്നാലും അങ്ങനെ തോന്നിപ്പോവും. ചെറിയ വ്യത്യാസങ്ങൾ. ഇതമസ്തു സന്നികൃഷ്ടെ സമീപതരവർത്തിനി ചെയ്തതോരൂപം അധസ്സസ്തു വിപ്രകൃഷ്ടെ തദ്ധിതി പരോക്ഷെ വിജാനീയ. അവിടെ തന്നെ പഠിച്ചാണ്, ഓർമ്മയുണ്ട. ആ ഇതമസ്തു സന്നികൃഷ്ടെ ഏറ്റവും അടുത്തുള്ളതിനെന്ത് പറയും? ഇതം. ആ അപ്പൊ കുറച്ചുകൂടെ. ആ അത് തന്നെ ഇതമസ്തു സന്നികൃഷ്ടെ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ഒന്ന് ഞാൻ പാട്ട് പാട്ട് ഇപ്പൊ പാടിയതേ ഉള്ളൂ, ആരും കേട്ടില്ലേ. സമീപതര വർത്തിനി ച ഏതതോ രൂപം, അല്ലെങ്കിൽ സമീപതര വർത്തി ച ഏതതോ രൂപം. സമീപതര വർത്തിയായിട്ട് ഉപയോഗിക്കുന്നു എന്ത്? ഏതത്. അപ്പൊ സമീപം സമീപതരോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അടുത്തോട്ട് വരും. സമീപം എന്ന് പറഞ്ഞാലും അടുത്ത് തന്നെ. അപ്പൊ ഇതമിന്റെ രൂപം എന്താണ്? അതഹേ, ഇതാണ് പറഞ്ഞത്. ഇതഹ ഇതാണ് ഞാൻ പറഞ്ഞ എനിക്കും തെറ്റിപ്പോകും. ഇതമിന്റെ രൂപം ഇതഹ എന്ന് പറയുമ്പോൾ അടുത്ത്. ഇതഹ ബഗച്ച, ഇവിടെ നിന്ന് ദൂരോട്ട് പോ. അപ്പൊ അടുത്ത് നിന്ന് ദൂരോട്ട് പോകാനാണ്. ഇനി പറയണ അതഹ എന്ന് പറഞ്ഞ കുറച്ചുകൂടെ അടുത്തുനിന്ന് ദൂരോട്ട് പോകും. അപസര എന്നൊക്കെ പറയുന്നിടത്ത് പാട്ടുകളൊക്കെ വെറുതെ അങ്ങ് പഠിച്ചെങ്കിലും നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? വെറുതെ ഒരു പാട്ടുകളിങ്ങനെ പഠിച്ചു വെച്ചേക്കുക എന്താ? അതിനെന്താ ലാഭം? നഷ്ടം എന്താ? എന്തായാലും വ്യാകരണം പഠിക്കുന്നു. കൂട്ടത്തിൽ 10 പാട്ട് കൂടി ഇരുന്നോട്ടെ, അത് മടി വിചാരിക്കുന്നതല്ല, ഉപയോഗമുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സംശയം വന്നല്ലേ. അപ്പം അന്ന് തന്നെ അത് പഠിച്ചു വെച്ചിരുന്നെങ്കിലോ. ഇതമസ്തു സന്നികൃഷ്ടെ സമീപതര വർത്തിച്ച ഏതോരവും അസസ് അധസ്സസ്തു വിപ്രകൃഷ്ടെ തദ്ധിതി പരോക്ഷ വിജാനീയാത്. ഒരു തവണ പഠിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും ഉപയോഗമുള്ളതാണെങ്കിൽ ഏത് സമയം പ്രയോഗിക്കും. ആണ് മഹാഭാഷ്യത്തിലാണ്. പിന്നെ ഒരു ഗുണമുള്ളത്, നമ്മൾ ഒരു തവണ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറന്നിരിക്കട്ടെ, കേൾക്കുമ്പോൾ വീണ്ടും ഓർമ്മ വരും. അല്ലേ, നമ്മൾ ഒരു തവണ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഒറ്റ പാട്ട് കേട്ടപ്പോൾ ഓർമ്മയും വരേണ്ടതായിരുന്നു. ഒരു തവണ ആ ഇതാണെന്ന് പഠിക്കാത്തതുകൊണ്ടാണ് ഒരു തവണ പറഞ്ഞിട്ട് ഓർമ്മ വരാത്തത്. പിന്നെ പഠിച്ചാൽ എപ്പോഴും ഓർമ്മ വരണമെന്നൊന്നുമില്ല ആർക്കും. അതാണ് ഏതത പ്രാഗ്ദിശിയേ അനേകാലത്വ സർവാദേശ. അവിടെ അന്നെന്ന് പറയുന്ന അനേകാലായതുകൊണ്ട് സർവാദേശം എന്നൊന്നും എൻ്റെ അർത്ഥം അന്നിന് മകാരത്തിന് ഹലന്തി പ്രകാരം ഇസഞ്ഞ വന്നില്ല, പ്രയോജനാഭാവെന്ന് പറയാം.